പിന്നെ സ്വപ്ന സൂക്ഷ്മം എന്ന് പറയുന്നത് സ്വപ്നം ഒരാളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം ആ കാണുന്നവനത് സ്വപ്നമല്ല, അവനെ സംബന്ധിച്ച് എന്താണ്? അത് ജാഗ്രതാണ്. അതുകൊണ്ട് അവിടെ സ്വപ്നവും ജാഗ്രതയായിട്ട് ഒരു വ്യത്യാസമില്ല. അവിടെ സ്ഥൂലമുണ്ട്, സൂക്ഷ്മമുണ്ട്, കാരണം ആ പറയുന്നപ്പോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥ, അതിനെ കുറിച്ച് സ്വപ്നം കാണുന്നവന്റെ നിലയിൽ ചിന്തിച്ചാൽ അവന്റെ മുമ്പിൽ ഒരു പുലി വന്നു കഴിഞ്ഞാൽ അത് സ്ഥൂലമാണ്. അവന്റെ മനസ്സിനെ കുറിച്ചോ പ്രാണനെ കുറിച്ചോ ഒക്കെ അവൻ അറിയുമ്പോൾ അവൻ സൂക്ഷ്മത്തെ അറിയും. അവന്റെ അറിവില്ലായ്മയെ കുറിച്ച് അറിയുമ്പോൾ അത് കാരണത്തെ അറിയുന്നു. അപ്പൊ സ്വപ്നം പിന്നെ ഇതെല്ലാം സൂക്ഷ്മമാണെന്ന് പറയുന്നപ്പോ സ്വപ്നം കാണുന്നവന്റെ നില വിട്ടിട്ട് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവന്റെ നിലയിൽ ചിന്തിക്കുമ്പോഴാണ് രണ്ടും തമ്മിലെ വ്യത്യാസം മനസ്സിലാവും. സ്വപ്നത്തെ കുറിച്ച് രണ്ടു തരത്തിൽ നമുക്ക് ചിന്തിക്കാം. അന്നെന്താണ്? സ്വപ്നം കാണുന്നവന്റെ നിലയിൽ നിന്നുകൊണ്ട് ഞാൻ ഇപ്പൊ സ്വപ്നം കാണുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ഞാനിവിടെ ഇരുന്ന് ഇതൊക്കെ പറയുന്നത് സ്വപ്നത്തിലാണെങ്കിൽ ഒരു വ്യത്യാസമില്ല, അത് സ്വപ്നമല്ല. ആ കാണുന്ന സമയത്ത് എനിക്ക് എന്താണോ ജാഗ്രത ആണ്. ജാഗ്രത എന്ന് പറഞ്ഞാൽ ഈ ജാഗ്രത എങ്ങനെയാണോ സത്യം, അതുപോലെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും സത്യമാണ് എനിക്ക് കാണുന്ന എനിക്ക്. അപ്പൊ ആ രീതിയിൽ സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കാം. ഏതുപോലെന്ന് വെച്ചാ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസത്തെ എന്ന് വെച്ചാ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു ജാഗ്രത, അതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ്? അതൊരു ഓർമ്മ മാത്രമാണ്. പക്ഷെ ആ സമയത്തേക്ക് പോയി കഴിഞ്ഞാലോ അത് ജാഗ്രത ആയിരുന്നു. അതെ, വെറും ഓർമ്മയല്ല, പ്രത്യക്ഷമായ ജാഗ്രത ആയിരുന്നു. അതുപോലെ തന്നെ സ്വപ്നം, സ്വപ്നം പ്രത്യക്ഷമായിരിക്കുന്നതുകൊണ്ട് കാണുന്നവനെ സംബന്ധിച്ച് കാണുന്ന സമയത്ത് സത്യമാണ്. ആ രീതിയിൽ സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കും. അല്ല അതെല്ലാം മറ്റ് ഉണർന്നിട്ട് ഒരാള് സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് പറയുന്നത് മുഴുവൻ സൂക്ഷ്മമാണ്, സംസ്കാരജന്യമാണ്, സംസ്കാരത്തിൽ നിന്ന് ഉണ്ടായ അനുഭവമാണെന്ന് പറയുന്നത്. അത് അദ്വൈതികള് പറയുന്നതാണ് സംസ്കാരത്തിൽ നിന്നുണ്ടായ അനുഭവം. ഭാഷകാരനും മറ്റും പറയുന്ന അപ്പൊ അത് രണ്ടു രീതിയിലും സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കുന്നു മനസ്സിലാവും. സ്വപ്നത്തെ കാണുന്നവന്റെ നിലയിൽ നിന്നും ഉണർന്നു വന്നവന്റെ നിലയിൽ രണ്ടു നിലയിലും ചിന്തിക്കും. പിന്നെ അജ്ഞാനത്തെ കുറിച്ച് പറയും. അജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അറിയുന്ന അജ്ഞാനം എന്ന് പറയുന്നത് ഏതാണോ നോക്കിപ്പോ ബോധ്യമുള്ള അജ്ഞാനം എന്ന് പറയുന്നത് അത് ജാഗ്രതയിൽ ഉണർന്നിരിക്കുമ്പോഴുള്ള അജ്ഞാനമാണ്. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് അജ്ഞാനം. ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷവും നമ്മൾ പറയും ഞാൻ അറിഞ്ഞില്ല, അജ്ഞാനത്തെ കുറിച്ച് പറയും. അത് ഈ സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. എപ്പോഴാണോ നമുക്ക് അറിവുണ്ടാകുന്നത്, അറിവാണ് ഭാനം, അത് ഈ ജാഗ്രതത്തിലെ അജ്ഞാനമാണ്. ഗാഢസുഷുപ്തിയില്, ഗാഢസുഷുപ്തി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? ഭാനമില്ലാത്ത അവസ്ഥ, ഒരു തരത്തിലുള്ള അഹംബോധമില്ല, ഞാനെന്നുള്ള ബോധം. നല്ല ഗാഢ നിദ്ര കിടക്കുമ്പോൾ ഒരാൾക്ക് ഞാൻ എന്നൊരു ബോധം ഉണ്ടായ എന്ത് സംഭവിക്കും? ഒന്നുകിലത് സ്വപ്നമായിരിക്കുകയാണെങ്കിൽ ജാഗ്രത. അപ്പൊ സൃഷ്ടി എന്ന് പറയുന്ന അതാണ് ഒരു അനുഭവം ഇല്ലാത്ത. എന്നാൽ സുഷുപ്തിയിൽ തന്നെ ഈ പറയുന്ന ഗാഢ നിദ്രയിൽ തന്നെ അജ്ഞാനത്തെ അനുഭവിക്കുന്നു. അങ്ങനെയും ഒരു പ്രക്രിയയുണ്ട്, ഒരു വിചാര രീതിയുണ്ട്, അദ്വൈതിയുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ ഞാൻ അജ്ഞാനത്തെ അറിയുന്നു. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും. ഇപ്പൊ പറയുന്നു അജ്ഞോഹം, ഇവിടെ പ്രത്യേകം പറഞ്ഞു എന്താണ്? അജ്ഞോഹം, ഞാൻ അറിവില്ലാത്തവനാണ് ഈ അനുഭവം. ഇവിടെ വളരെ സ്പഷ്ടമാണ്. ഇപ്പൊ സുഷുപ്തിയിൽ അങ്ങനെ അജ്ഞോഹം എന്നൊരു അനുഭവം ഉണ്ടാകുമോ? ഉണ്ടാവുമെങ്കിൽ ആർക്കുണ്ടാകും? ഞാൻ ഈ അഹംബോധത്തിനുണ്ടാവും സുഷുപ്തിയിൽ. എന്തുകൊണ്ട്? അഹംബോധം ഉണ്ടെങ്കിൽ അത് സുഷുപ്തിയല്ല. അപ്പൊ അതിന് ഈ ആചാര്യന്മാർ പറയുന്ന മറുപടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അറിഞ്ഞിരിക്കേണ്ടവർ പറയുന്ന സാക്ഷിഭാസ്യം. അവിടെ സാക്ഷി അജ്ഞാനത്തെ പ്രകാശിപ്പിക്കുകയാണ്. ഈ സാക്ഷി എന്ന് പറയുന്ന ആരാണ്? ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും എല്ലാം ഈ എല്ലാത്തിനും സാക്ഷിയായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ചൈതന്യം, അതാണ് സാക്ഷി. അപ്പോ സാക്ഷി ഭാസ്യമാണ് അവിടെ അജ്ഞാനം. അപ്പോ ഗാഠനിദ്രയിലും എന്താണോ സാക്ഷി, ഉള്ളിലിരിക്കുന്ന സാക്ഷി ചൈതന്യം അജ്ഞാനത്തെ അറിയുന്നു. അങ്ങനെ ഒരു പക്ഷമുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അപ്പോഴവിടെ ഒരു ചോദ്യം വരും, അങ്ങനെ സാക്ഷ്യഭാസ്യം എന്ന് പറഞ്ഞാൽ അത് ഏതുപോലെ ഇരിക്കും? അതിന് പറയുന്ന സുഖവും ദുഃഖവും ഒക്കെ നമുക്കിപ്പോ അനുഭവം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ആന്തരികമായ അനുഭവങ്ങൾ, ഇതെല്ലാം സാക്ഷ്യഭാസ്യം. മൊബൈൽ ഞാൻ ഇപ്പൊ കണ്ണുകൊണ്ട് കാണുന്നു, എന്റെ ഉള്ളിലിരിക്കുന്ന സുഖത്തെ ഞാൻ എങ്ങനെ അറിയുന്നു? കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? ചെവികൊണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പൊ ഉള്ളിലിരിക്കുന്ന സാക്ഷി ചൈതന്യനെ പ്രകാശിപ്പിക്കുകയാണ്. അങ്ങനെയാണ് സുഖത്തെയും ദുഃഖത്തെയൊക്കെ അറിയും. ഇതുപോലെ ഉള്ളിലിരിക്കുന്ന സാക്ഷി ചൈതന്യം എന്ത് ചെയ്യും? ഉള്ളിലിരിക്കുന്ന അജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു. എന്നുവെച്ചാൽ അവിടെയും സാക്ഷിക്ക് ആ അജ്ഞാനത്തെ കുറിച്ച് അനുഭവമുണ്ട്. അതാണ് ഉണർന്നതിന് ശേഷം നമ്മള് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. സാക്ഷി അറിഞ്ഞ കാര്യത്തെ പറയുകയാണ്. അവിടെ വീണ്ടും ചോദ്യം വരും, നിങ്ങളിപ്പോ സുഖത്തെ അറിയുന്നു സാക്ഷിഭാസ്യമാണെന്ന് പറയുന്നു. ഇപ്പൊ സുഖത്തെ അറിയുന്നുണ്ടെങ്കിൽ ഇതും സാക്ഷിഭാസ്യമാണ്. സുഷുപ്തിയിൽ അജ്ഞാനത്തെ അറിയുന്നു എന്താണ് രണ്ടും സാക്ഷിഭാസ്യം. ഇപ്പൊ സാധാരണമായിട്ട് ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ചോദ്യം, ശരി ഞാനിപ്പൊ സുഖത്തെ അറിയുമ്പോ ഞാൻ എന്താ പറയുന്നത്? ഞാൻ സുഖിയാണോ? അങ്ങനെയല്ലേ അറിയുന്നു? അതെ, ഞാൻ സുഖിയാണ്. സാക്ഷിയാണ് അറിയുന്നതെങ്കിലും എന്റെ സുഖത്തെ ഞാൻ അറിയുന്നത് എങ്ങനെയാണ്? ഞാൻ സുഖിയാണ്, അതുപോലെ ഞാൻ ദുഃഖിയാണ്, എനിക്ക് ഭയമുണ്ട്, ഞാൻ ഭീരുവാണ്. അപ്പൊ ഈ അന്ധകരണത്തിലുള്ള എല്ലാ വികാരങ്ങളെയും സാക്ഷി അറിയുമ്പോ, ഇങ്ങനെ നമ്മൾ ജാഗ്രത അറിയുമ്പോ എന്താണ് അവിടെ എല്ലാം എന്ത് വരുന്നു? ഞാൻ വരുന്നു, ഞാനില്ലാതെയാണോ അറിയുന്നത്? സ്വദുഃഖങ്ങളെ സാക്ഷി അറിഞ്ഞാലും അവിടെ ആര് വേണം? ഞാൻ അഹംബോധം വേണം. അഹംബോധം ഇല്ലാതെ ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ സ്വപ്നവും സാക്ഷിഭാസ്യവും, സ്വപ്നത്തിൽ കാണുന്ന എല്ലാം എന്താണോ സാക്ഷി പ്രകാശം. സ്വപ്നത്തിന് ഈ അനുഭവം ഉണ്ട്, ഞാനിത് ആ പുലിയെ കാണുന്നു എന്നല്ലേ അറിയുന്നു. അപ്പോ സാക്ഷിഭാസ്യം എന്ന് പറയുന്നിടത്ത് ഞാനെന്നുള്ള അനുഭവം ഉണ്ടായില്ലേ? അങ്ങനെയാണെങ്കിൽ സുഷുപ്തിയിൽ അജ്ഞാനം സാക്ഷിഭാസ്യമാണെങ്കിൽ അവിടെ എന്ത് അനുഭവം വരണം? ഞാനെന്നുള്ള അനുഭവം വരണം. ആർക്കെങ്കിലും ഉണ്ടോ ഞാനെന്ന അനുഭവം? ആർക്കും അനുഭവം എന്താ? അപ്പൊ പിന്നെന്താ സുഷുപ്തിയില് സാക്ഷിഭാസ്യം, അപ്പോ ഈ ജാഗ്രതയിലെ സാക്ഷിഭാസ്യം വേറെ ആകും. എന്തേ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ വ്യത്യാസം വരുന്നു? ഇവിടെ ഇപ്പൊ ഉണർന്നിരിക്കുമ്പോൾ ഞാൻ സൂചിക്കുന്നു എന്നറിയുന്നു, ഇത് സാക്ഷിവാസം. ഉറക്കത്തിൽ കിടന്നുകൊണ്ടാലും ഞാൻ അജ്ഞനാണെന്ന് അറിയുന്നില്ല എന്ന അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ട് താനും. അതാർക്കാണ് സാക്ഷിക്കുന്നത്? എന്താ വ്യത്യാസം എന്ന് പറയാം? പറയുന്നത് ഈ ഉണർന്നിരിക്കുമ്പോ ഈ ഞാനെന്നുള്ള അനുഭവം, ഞാൻ സുഖി എന്നുള്ള അനുഭവം ഉണ്ടാകുന്നതിന് കാരണം ഇവിടെ അന്ധകരണ വൃത്തിയുണ്ട്. അന്ധകരണം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ച് അദ്വൈതവുമായിട്ടൊക്കെ സാങ്കേയമൊക്കെ ആയിട്ട് പരിചയമുള്ളവർക്ക് കേട്ടാൽ എളുപ്പം മനസ്സിലാവും. അതുകൊണ്ടാണ് സാങ്കേയമൊക്കെ ആദ്യം മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ഇതൊക്കെ സാങ്കന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ്. ഇപ്പൊ ജാഗ്രത എന്തുവരുന്നു? അന്ധകരണ വൃത്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാനെന്നറിയുന്നത്. സുഷുപ്തിയിൽ അതില്ല. പിന്നെ അവിടെ എന്താ ഉള്ളത്? അവിദ്യാവൃത്തിയാണുള്ളത്. മനസ്സിലായി? അവിദ്യ വൃത്തിയാണ്. അപ്പോ അതുകൊണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഞാനെന്നറിയും, അവിടെ ഞാനെന്ന് അറിയുന്നില്ല. അപ്പൊ അവിടെ ഞാനെന്നുള്ള ഒരു അനുഭവം അവിടെ ഉണ്ടാകുന്നില്ല എന്ന സാക്ഷിക്ക് അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടാകും. മനസ്സിലായി? അപ്പൊ വീണ്ടും ചോദ്യം വരും. ഇപ്പൊ ഞാനിപ്പോ സുഖിയാണ് ആണല്ലോ. കുറച്ചു കഴിഞ്ഞ് ഞാൻ പറയും, ഓ എനിക്ക് കുറച്ചു മുമ്പ് നല്ല സുഖമാണ്. ഞാൻ എന്റെ സുഖത്തെ സ്മരിക്കുന്നുണ്ട്. എങ്ങനെയാണോ ഞാൻ സുഖിയായിരുന്നു അല്ലേ? അപ്പോ എനിക്ക് എന്തുകൊണ്ട് അന്യന്റെ സുഖത്തെ എനിക്ക് സ്മരിക്കാൻ കഴിയുന്നില്ല? ഞാൻ എപ്പോഴാണോ സുഖത്തെ അറിഞ്ഞത്, അപ്പൊ ഞാനെന്നാ അറിഞ്ഞത് അല്ലേ? അന്യന്റെ സുഖത്തെ എനിക്ക് ഞാനെന്നറിയാൻ പറ്റും? ഞാൻ എപ്പോഴാണോ സുഖത്തെ അറിയുന്ന, അപ്പൊ എങ്ങനെ ഞാൻ അറിയുന്നു ഞാൻ സുഖിയാണ്? അതുകൊണ്ട് കുറച്ചു കഴിഞ്ഞ് എനിക്ക് പറയാൻ പറ്റും എന്താണ്? ഞാൻ സുഖിയായിരുന്നു, എനിക്ക് നല്ല സുഖമുണ്ടായിരുന്നു. ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു എന്ന് ഒരാൾ പറയുന്നു, ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് വെച്ചാൽ തന്റെ അജ്ഞാനത്തെ സ്മരിക്കുന്നു അല്ലേ? അനുഭവിച്ചതിനാണല്ലോ നമ്മൾ സ്മരിക്കുന്നത്. അനുഭവിച്ച സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു, അവിടെ വിദ്യാവൃത്തിയാണ്. പിന്നെ ഈ സ്മരിക്കുമ്പോ അവിടുന്ന് ഞാൻ വന്നു. അപ്പോ അന്യന്റെ കയ്യിലിരിക്കുന്ന അന്യന്റെ സുഖാനുഭവത്തെ എനിക്ക് സ്മരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അവിടെ എന്റെ ഞാൻ അനുഭവിച്ചപ്പോഴില്ല, ഉണ്ടായിരുന്നു ഇല്ല. അപ്പൊ എന്റെ ഞാൻ സുഷുപ്തിയിൽ അജ്ഞാനത്തെ അനുഭവിച്ചപ്പോ എന്റെ ഞാൻ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ എങ്ങനെ ഇപ്പൊ സ്മരിക്കുന്നു? എനിക്കെങ്ങനെ സ്മരിക്കാൻ പറ്റും? അവിടെ ഉണ്ടായിരുന്നു സാക്ഷി ചൈതന്യം. ഇപ്പൊ സ്മരിക്കുന്ന ആരാണ്? ഞാൻ. അത് എന്താണ്? അവിദ്യാവൃത്തിയാണ്. അപ്പൊ ശരി, പറയാണ് അവിടെ അവിദ്യാവൃത്തി ഞാനെന്ന രൂപത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എങ്ങനെ അറിയണം? ഞാൻ അറിയുന്നു എന്നറിയുന്നു. ഞാൻ അവിടെ ഇല്ലെന്നാ പറയുന്നു. പക്ഷെ എന്ന് വിചാരിച്ച തർക്കം തീരത്തില്ല. ഈ തർക്കം ഇങ്ങനെ പോകും. മനസ്സിലായോ? ഏതുപോലെ ന്യായീകരണ തൊഴിലാളികളുടെ ചാനൽ ചർച്ച പോലും, ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട്, എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്ത് തെറ്റ് ചെയ്ത്, അപ്പോ അതിനെ ഏതൊരു കക്ഷി ചോദിക്കും, എന്താ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാള് പറയും അത് അബദ്ധമല്ല തെറ്റുമല്ല ശരിയാണെന്ന് അയാള് പറഞ്ഞ് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അമ്പരം വരുന്നു. ഇയാൾക്ക് ഇവിടുന്ന് ഈ ബുദ്ധിയും കഴിയുമൊക്കെ ഉണ്ട്. കാരണം അയാള് ന്യായീകരണ തൊഴിലാളിയാണ്, അയാൾക്ക് അതിന് ട്രെയിനിങ് അയാളുടെ അടുത്തോണ്ടാ വന്നിരിക്കുന്നു. ഉടനെ ഇതിനെ മാറ്റവും കണ്ടിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും അത് ചെയ്തു. ചേട്ടാ ഇയാളെ എങ്ങനെ പറയാൻ പറ്റി? ഞാൻ ഇങ്ങനെ ഇത് പറയാൻ പറ്റുന്നു. അവിടെ തീരൂ ഉടനെ മറ്റവൻ ദീകന കണ്ണിക്കും. ഇത് ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മൾ കണ്ണും മിഴിച്ചിരിക്കും. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ അവരുടെ സമയം 20 മിനിറ്റോ 30 മിനിറ്റോ വരെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം കഴിയുമ്പോൾ നമ്മളാ കൺഫ്യൂഷൻ ഉണ്ടാകും, ഇത് ആര് പറഞ്ഞാൽ ശരി, ആര് പറഞ്ഞാൽ തെറ്റ്, നമുക്കൊരു പിടിയും കിട്ടത്തില്ല. കാരണം അതൊക്കെ നമ്മുടെ നമുക്കും മേലെയാണ് അവരുടെ ബുദ്ധി. ഇതുപോലെ ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യും, ഇവരും വാദപ്രതിവാദം നടത്തും. വാദപ്രതിവാദം നടത്തി നടത്തി നടത്തി കുറച്ചു പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയും ഇത് മതി, ഇന്നത്തേക്ക് ഇത് മതി, നിർത്തും. എന്ന് വെച്ചാൽ ഒരു തീരുമാനം നിർത്തുന്നവന്റെ തീരുമാനം തന്നെയാണ്. ഇന്ന് വലതുപക്ഷമാണ് നിർത്തുകയാണെങ്കിൽ അവന്റെ തീരുമാനം, നാളെ ഇടതുപക്ഷം നിർത്തിയാൽ അവന്റെ തീരുമാനം. ഇതെല്ലാം ന്യായീകരണ തൊഴിലാളികളുടെ പണിയാണ്. അതുപോലെയാണ് ഇവിടെ ഇത്തരം ചർച്ചകൾ മുമ്പോട്ടും മുമ്പോട്ട് പോയാൽ എന്തോരും തർക്കത്തിന് പ്രതിഷ്ഠയില്ലാന്ന് ബ്രഹ്മസൂത്രം. തർക്കം ഒരിടത്തും അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ പിന്നീട് ആൾക്കാരെന്തി അവരവരുടെ ഭാവനകളിലൂടെ സങ്കല്പങ്ങളിലൂടെ ഊഹാപോഹങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയില്ല. പിന്നെ അനുഭവമായിട്ട് തന്നെ ഒരു ബന്ധവും കാണത്തില്ല. ഇവിടെ ചാനൽ ചർച്ചയിലും അതാണ്, സത്യവും യാഥാർത്ഥ്യവും വസ്തുതകളുമായിട്ടൊന്നും അവനൊരു ബന്ധവും കാണത്തില്ല. അവരെന്ത് ചെയ്യും, അവരുടെ വാക് വൈഭവം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു മാറി മാറി മാറി പോയിക്കൊണ്ടേയിരിക്കും. കാഴ്ചയിലൂടെയും ശ്രവണത്തിലൂടെയും മനസ്സിലാക്കുന്നില്ലേ അങ്ങനെ അന്യന്റെ സുഖം കാഴ്ചയിലൂടെയും ശ്രവണത്തിലൂടെ നമുക്കത് അനുമാനം. അനുഭവം എന്ന് വെച്ചാൽ പ്രത്യക്ഷമായി അനുഭവിക്കാൻ പറ്റില്ല, നമുക്ക് അനുമാനിക്കാം. ഒരാളുടെ മുഖം ഇങ്ങനെ തിരിച്ചെരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും, സ്വാമിമാർക്ക് കൂടുതൽ ദുഃഖം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും, പുഞ്ചിരിയായിട്ടിരിക്കും, ഒന്നും എന്നെ ബാധിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടി. ഉള്ളിൽ എന്തായിരിക്കും, കടപടപ്പായിരിക്കും. കള്ളന്മാരെ അങ്ങനെയും പിടിക്കാൻ പറ്റില്ല. സർവകളും പഠിച്ചവന്മാരാണ് ആര്, സ്വാമിമാര്. ആത്മീയക്കാരെന്ന് പറയുന്നത് നിസ്സാരക്കാരല്ല, ലോകത്തുള്ള സർവ അവരെ കയ്യിൽ നിന്ന് പോയ അഭ്യാസങ്ങളെ ഉള്ളു ഈ ലോകത്ത്. അവര് ഇതുപോലെ തന്നെയാണ്, എന്ത് എന്ത് ചോദിച്ചാലും അവര് ന്യായീകരിക്കും. അത് ന്യായീകരിക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം ഒന്ന് പറയും, എന്താണോ ഈ ന്യായീകരണ തൊഴിലാളികളെ പോലെ. അപ്പൊ ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയുന്നത്, മറ്റന്നാ പറയുന്നത് അതും ആയിരിക്കില്ല. അപ്പൊ ഇന്നലെ എന്ത് പറഞ്ഞു ചോദിച്ചാൽ അതിനവർക്കൊരു യുക്തി വേണം, നാളെ പറയുന്നതിന് വേറൊരു യുക്തി, അതിന്റെ അടുത്ത ദിവസം പറയുന്നതിന് വേറൊരു യുക്തി. മുമ്പ് ഇരിക്കുന്നവൻ എന്ത് ചെയ്യും, അംഭം പടരാഭണ എന്ന് പറയും, ഇങ്ങനെ നോക്കിയിരിക്കും. ഇവരെന്തായാലും ആള് ഭയങ്കര ഇന്നലെ പറഞ്ഞാലും ശരി, ഇന്ന് പറഞ്ഞാലും വിരുദ്ധമാണ് അതും ശരി, നാളെ പറയാൻ പോകുന്നത് രണ്ടുമല്ല അതും ശരി. ഇതും എന്താണ് ഈ ചാനൽ ചർച്ച പോലെയാണ്, ആത്മീയക്കാരുടെ ഒരു ഇതാണ്. കുറെ മന്ദബുദ്ധികളെ ഇവരെ കൂട്ടത്തിൽ കൂടും. എന്താ സ്വാമിക്കൊരു പ്രയാസം, അവ കടുത്ത ആലോചനയിലാണ്. കുറെ മന്ദബുദ്ധികളെ ഒരു കൂട്ടത്തിൽ കൂടിയിട്ട് തരയാട്ടോ. എന്താണ് ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. അതുകൊണ്ട് ഈ ചർച്ചകളൊക്കെ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ അങ്ങ് കാട് കയറി കാട് കയറി അവസാനം വസ്തുതകളുമായി യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ലാതെ ഭാവനയിലൂടെ പോകും. എന്നിട്ട് പറയും പിന്നെ ഇതൊക്കെ ശാസ്ത്രമാണ്, എന്തോന്ന് ശാസ്ത്രം. ഇത് കുറെ കാലം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ സ്വഭാവം തന്നെ ഇതായി മാറും. എങ്ങനെ ആൾക്കാരെ കമ്മത്താവുന്നുള്ളതാണ് പിന്നെ ഇവന്റെ ചിന്ത. തിരിച്ചും മറിച്ച് രാഷ്ട്രീയക്കാരെ പോലെ തന്നെ, എല്ലാ രാഷ്ട്രീയക്കാരുടെയും പരിപാടി എന്താണ്, എന്താ ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ പറ്റിക്കാൻ പറ്റും. 10 വോട്ടിന് വേണ്ടി അവർ പറയും ഞങ്ങൾ വോട്ടിന് വേണ്ടിയായിരുന്നു, പക്ഷെ അതിനുവേണ്ടി എന്തും ചെയ്യും, അധികാരം കിട്ടണം, അതാണ്. അതുകൊണ്ടിപ്പോ ആൾക്കാരുടെ മനസ്സിലൊരു ധാരണയും വന്നിപ്പോ ഒന്നുകിൽ രാഷ്ട്രീയത്തിൽ പോകണം അല്ലെങ്കിൽ സ്വാമിയാവണം. പണ്ടൊരു ഇവിടുത്തെ ഒരു സ്വാമി എന്നോട് പറഞ്ഞാണ് രണ്ട് ഫീൽഡിലാണെന്ന് നമുക്ക് ശോഭിക്കാൻ പറ്റില്ല എന്നോട് നേരിട്ട്. ഒന്നുകിൽ രാഷ്ട്രീയത്തിൽ പോകണം അല്ലെങ്കിൽ സ്വാമിയാവണം. ഈ രാഷ്ട്രീയക്കാരൻ നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല, കാരണം നമ്മൾ അവരെയും വെട്ടിപ്പിക്കുന്നു വെട്ടിലാക്കുന്നവരാണ്. സ്വാമിമാരെല്ലാ രാഷ്ട്രീയക്കാരെയും കയ്യിലെടുക്കും. അതിന് ഇടതൊന്നുമില്ല വലതൊന്നുമില്ല ബി ജെ പി ഒന്നുമില്ല കോൺഗ്രസ് ഒന്നുമില്ല, എല്ലാവരും സ്വാമിമാരുടെ പോക്കറ്റ് വരും. പാരമെടുക്കുന്നു എല്ലാവർക്കും സ്വാമിയെ വേണം. സ്വാമിയെന്ന് പറയുന്നത് സ്വാമിമാരെ മാത്രമല്ല ആത്മീയക്കാർ എല്ലാ മതക്കാർ എന്നവരും. അതായത് സാറിന് പിന്നെ ഒരു സാറിന് ഒരു മനുഷ്യൻ അവന്റെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി രാവിലെ പഞ്ചായത്ത് മെമ്പറെ വീട്ടിൽ പോയി പുറത്ത് കാത്തിരിക്കും. അല്ലേ, യമ ഇരിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ അകത്ത് മെമ്പർ കുളിക്കുന്ന അരമണിക്കൂറോടെ കുളിക്കും. എന്റെ മുമ്പിൽ പെട്ടെന്ന് വരത്തില്ല, അരമണിക്കൂർ കൂടെ കുളിച്ച് കുറച്ചു നേരം കാപ്പിയൊക്കെ വിശാലമായിട്ട് കുടിച്ച് കൊടുത്ത ഒരുപാട് നേരമായി ഇവിടെ വന്നിട്ട് എപ്പോ വന്നു ഇവൻ വന്നപ്പോഴേ അറിഞ്ഞാണ് എന്താ വിശേഷം വല്ലതും ഉണ്ടോ. അതിനെന്താ ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം. ഇതാണ് രാഷ്ട്രീയക്കാരന്റെ സീനേ. ഇതേ രാഷ്ട്രീയക്കാരൻ കാണാൻ പോകുന്ന ആരാണ്? ആത്മീയക്കാരൻ്റെ. ആരാണ് വരുന്നത്? രാഷ്ട്രീയക്കാരനാണോ ആത്മീയക്കാരനോ? ആത്മീയക്കാരന് ചിലപ്പോ ചില രാഷ്ട്രീയക്കാരുണ്ട് തീവ്ര രാഷ്ട്രീയക്കാർ, അവര് പരസ്യമായി പോകത്തില്ല, രഹസ്യമായി ദൂതന്മാരായിരിക്കും. അവർക്കും വേണം പരസ്യമായി പോയി, അവരുടെ പ്രത്യയശാസ്ത്രത്തിന് അതൊക്കെ വിരുദ്ധമാണ്. പക്ഷെ രഹസ്യമായി എന്ത് ചെയ്യും? രഹസ്യമായി. അത് നിങ്ങൾ എവിടെയെങ്കിലും മഠാധിപതിയൊക്കെ ആയിരുന്നാലേ മനസ്സിലാകത്തു, അല്ലെങ്കിൽ മനസ്സിലാകത്തു. രഹസ്യമായിട്ട് എല്ലാവർക്കും വേണം ആത്മീയക്കാർ, കാരണം അവരുടെ കഴിയും ജനങ്ങളും അവരെ പിടിക്കുന്നു. അപ്പോ ആത്മീയക്കാരൻ എന്ത് ചെയ്യും? ഇതെല്ലാം കണ്ടു കണ്ട് അവന് സർവ തരികടിയും അവന്റെയും കയ്യിൽ വരും. അപ്പൊ ഇതിൽ ആരാണ് മെച്ചമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ, ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരണം, നാളെ നിങ്ങൾ ഇങ്ങനെ ആകേണ്ടവരാണ്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോ ആത്മീയക്കാർ രാഷ്ട്രീയക്കാരെ ആരാധിക്കും, രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യും? ആത്മീയക്കാരെ ചിലവും പരസ്യമായി ആരാധിക്കത്തില്ല, പക്ഷെ രഹസ്യമായി ആരാധിക്കും. ഇപ്പോഴത്തെ ഈ വോട്ടുകളൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഓരോരുത്തരും എങ്ങനെയാണ് വോട്ട് പിടിക്കുന്നത്. ചില സ്വാമിമാരൊക്കെ എന്നോട് പറയും, ഞാൻ തിരിച്ചൊന്നും പറയത്തില്ല കേട്ടോ, മുഖ്യമന്ത്രി എന്നെ കണ്ടപ്പോൾ എണീറ്റ് ഭയങ്കര ഗമീത പറയുന്നു, ആരുടെതാണ് പറയുന്നതെന്നുള്ള ചിന്തയില്ല. എന്നെ കണ്ടത് മുഖ്യമന്ത്രി എണീറ്റിന്, പ്രധാനമന്ത്രി എണീറ്റ് ഭയങ്കര ക്രെഡിറ്റിലാ പറയുന്നു. അപ്പോ രണ്ടു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കറ്റ് അടിക്കാൻ നോക്കിയ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടാണ്, ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. അപ്പൊ രണ്ട് മന്ത്രിമാര് കെട്ടിപ്പിടിക്കും, ഭയങ്കര സ്നേഹത്തിൽ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു മന്ത്രിയുടെ കൈ മറ്റേ മന്ത്രിയുടെ പോക്കറ്റിൽ കിടക്കുന്നു, ഈ മന്ത്രിയുടെ കൈ മറ്റേ മന്ത്രിയുടെ പോക്കറ്റിൽ കിടക്കുന്നു. ഇതുപോലെയാണ് ആത്മീയക്കാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള പോക്കറ്റടിച്ച്. രണ്ടുപേരും പരസ്പരം പോക്കറ്റ് കേട്ടതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ ആത്മീയക്കാരനോട് രാഷ്ട്രീയക്കാരന് ബഹുമാനമാണ്, രാഷ്ട്രീയക്കാരനോട് ആത്മീയക്കാരന് ബഹുമാനമാണ്. ചുരുക്കം പറഞ്ഞാൽ രണ്ടുപേരും കാണുമ്പോൾ എഴുന്നേറ്റെന്ന് തോന്നുന്നു. ഇതിനാണ് എന്തു പറയുന്നത്? പ്രായോഗിക ആത്മീയം അല്ലെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്താ പഠിച്ചല്ലേ, ഭാവിയിലെ പ്രായോഗിക ആത്മീയക്കാരാണ് ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ പുതിയൊരു ആത്മവിശ്വാസവും വളരെ ധാരണയുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് സ്വാമിക്ക് ഒരു ചെറിയ പ്രയാസം വന്ന, അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ നമ്മളെ മറ്റാരും അറിയുന്നില്ല, നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ എന്നാണ്. സമൂഹത്തിന് നമ്മളെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സംഗതികളൊക്കെ ഉള്ളത് തന്നെ പറയുമ്പം പ്രയാസം തോന്നും. എന്നാലും അത് പറയാൻ കൊള്ളാം. ഒന്നാമത് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിതൊക്കെ മാച്ച് കളയും. ഞാൻ ഇതൊക്കെ പറഞ്ഞത് പലയിടത്തും മാച്ച് കളഞ്ഞിട്ടുണ്ട്. എഡിറ്റിംഗ് ഉണ്ടല്ല, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ആൾക്കാർക്കൊരു ധാരണയുണ്ട്, നമ്മളൊക്കെ പരമയോഗ്യന്മാരും ദിവ്യന്മാരും അങ്ങ് മേളിങ്ങോട്ട് ഇറങ്ങി വന്നവരും ഒക്കെയാണ്. നമ്മളെ കുറിച്ച് ജനങ്ങൾക്കൊന്നും ഒന്നും അറിയത്തില്ല. ഇതാണ് അപ്പൊ പിന്നെ ഇതൊക്കെ എന്തിനാ പറയുന്നത്? പല്ലട കുത്തി നാറ്റിക്കാന്ന് പറയും. അതുപോലുള്ള ഒരു ഇടപാടല്ലേ ഇത്. അതാണ് നമുക്ക് പ്രയാസം തോന്നുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ കുറിച്ച് ജനങ്ങൾക്ക് നമ്മളെക്കാളും നല്ല ധാരണയാണ്, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് എല്ലാം അറിയാം. ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട്. ആരാണ്? ആരാണ് ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ട്? ആരാണ്? മിണ്ടുന്നില്ല, പേടിയ സമൂഹം, നമ്മുടെ ചുറ്റുമുള്ള സമൂഹം എന്ന് പറയുന്നത് സമൂഹത്തിന് ഒരു മനസ്സാ അല്ലേ. ഇപ്പൊ ദൈവം അല്ലേന്ന് ചോദിക്കും, ദൈവം അറിഞ്ഞാലും ദൈവം നമ്മളൊന്നും ഉപദ്രവിക്കാൻ വരാറില്ല. എന്താ ദൈവം എല്ലാം അറിഞ്ഞിട്ട് നിസ്സംഗനായിരിക്കും. മനുഷ്യൻ ഇതെല്ലാം അറിയുന്നുണ്ട്, സമൂഹ മനസ്സെന്ന് പറയുന്ന എല്ലാം അറിയുന്നു. അത് പിന്നെ ഞാനിപ്പോ എന്തിനാണ് പറയുന്നത് വെച്ചാൽ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ഓർത്തിരിക്കും, നമുക്ക് സ്വയം ബോധ്യം വേണം. ഇതെല്ലാം എല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നു. എന്ന് വെച്ചാൽ ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി പറയുകയാണ്. അപ്പൊ നമ്മള് ഏത് വഴിക്കാ സഞ്ചരിക്കുന്നത്, എങ്ങോട്ടാ പോകുന്നത്, സ്വയം ചിന്തിക്കാൻ വേണ്ടിട്ട് അതിനുവേണ്ടി പറയുന്നു. ഞാനും നിങ്ങളും ചിന്തിക്കാൻ വേണ്ടി പറയും. നിങ്ങളെ ഞാൻ ഉപദേശിക്കാറ്, ഇതെപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കണം. എല്ലാം അറിയുന്നുണ്ടോ? പറയുന്നതിന്റെ പ്രയാസം വിചാരിക്കുകയോ നിങ്ങളിതൊക്കെ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടൊന്നും ഒരു കാര്യം അറിയുന്നുണ്ട്. നമ്മുടെ അല്പത്തരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ലോകം പെട്ടെന്ന് പിടിച്ചെടുക്കും, ലോകം അതറിയും. അപ്പൊ പിന്നെ നമ്മളതിനെ കുറിച്ച് അറിയാതിരുന്ന, നമുക്ക് അതിനെ കുറിച്ച് സ്വയം ബോധമില്ലായിരുന്ന, അത് വളരെ മോശം. നമ്മളതിനെ കുറിച്ച് പറഞ്ഞിരിക്കണം. അപ്പൊ എവിടുന്ന ഇങ്ങോട്ട് വന്നത്? എന്ത് പറഞ്ഞാ ഇതുവരെ എത്തിയത്? ഇതൊക്കെ സുഷുതിയിലുണ്ടോ? ജ്ഞാനെന്നുള്ള ബോധം അല്ലേ. ജ്ഞാനെന്ന് പറയുന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അത് ജ്ഞാനെന്നുള്ള ബോധം ഉള്ളപ്പോഴേ അറിയാൻ പറ്റും, ജാഗ്രതയിലെ അറിയാൻ പറ്റും. സുഷുപ്തിയിൽ ജ്ഞാനെന്നുള്ള ബോധമില്ല, അതുകൊണ്ട് അവിടെ അറിയുന്നില്ല. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ പോയത് അവിടെ ചർച്ചകളിലേക്കാണ് പോയി. ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി. അത് ആത്മീയക്കാരുടെ ചർച്ചകളും ഏതുപോലെയാവും രാഷ്ട്രീയക്കാരുടെ ന്യായീകരണത്തിലുള്ള ചർച്ച പോലെയാവും. അങ്ങനെ അങ്ങനെ പോയി. ഈ ചർച്ചകളെല്ലാം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോൾ ആത്മീയക്കാരനും എന്ത് ചെയ്യും? പോലെ പല തരകളും കാണും. എന്നിട്ട് പറയുന്നതിനെല്ലാം എന്ത് ചെയ്യും? ന്യായീകരിക്കുകയും ചെയ്യും. അപ്പോ അവിടെ എന്തൊരു ആത്മീയതയിലും പോരായ്മകളൊക്കെ സംഭവിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് തിരിച്ചു പറഞ്ഞത്. നമ്മളത് ഓർത്തിരിക്കണം, നമ്മളിലും പോരായ്മകളുണ്ട്, അതാരും അറിയുന്നില്ല എന്നുള്ളതല്ല, എല്ലാവരും അറിയുന്നു. അപ്പൊ അത് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ചിലടേക്കെ മുഖത്തൊരു പ്രയാസം വന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രയാസം വരുന്നത് കൊണ്ടാണ് ഇതൊക്കെ എന്തിനു പറയണം എന്നുള്ളതാണ് പറയണം. നമുക്കതിനെ കുറിച്ച് ബോധം വേണം എന്ന് പറയാൻ വേണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചർച്ചകൾ, കാട് കയറുന്ന ചർച്ചകൾ, സങ്കല്പങ്ങൾ, ഭാവനകൾ, ഇതിലൂടെ കൊണ്ടുപോയി ഈ സിദ്ധാന്തങ്ങളെയൊക്കെ വഴിപിഴപ്പിക്കുന്ന ചർച്ചകൾ, അതൊക്കെ ഒരു അർത്ഥശൂന്യമാണ്. അതൊരു കാര്യം എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ അനുഭവത്തെ മുൻനിർത്തി ചർച്ച ചെയ്യണം എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ അനുഭവത്തിൽ എന്താണോ, നമ്മുടെ സുഷുപ്തിയിലൊന്നും അറിയുന്നില്ല, അതാണ് നമ്മുടെ അനുഭവം. ആ അനുഭവത്തെ മുൻനിർത്തി ചർച്ച ചെയ്ത് അവിടെ നിൽക്കും. പക്ഷെ ഉണർന്നതിന് ശേഷം നമ്മൾ അറിയുന്നുണ്ട് പലതും. ആ കൂട്ടത്തിൽ നമ്മൾ പറയും എന്താണോ, ഞാൻ ഉറക്കത്തിലൊന്നും അറിഞ്ഞു. അത് ശരിയാണ്, നമ്മുടെ അനുഭവം. അതുകൊണ്ടെന്താണ് ഈ ഒരു ഭാഗം കൂടെ ചർച്ച ചെയ്തില്ലെങ്കിൽ ഇത് അപൂർണമായിരിക്കും. ഇന്നലെ ഞാൻ ഈ കാര്യം ചർച്ച ചെയ്തിട്ട് അപ്പോ അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അജ്ഞാനം എന്ന് പറയുന്നത് ജാഗ്രത്തിലെ അജ്ഞാനമാണ് ഇവിടെ പറയുന്നത്. ജാഗ്രതയിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്ക് അജ്ഞാനത്തിന്റെ ഭാനമുള്ളത്, അജ്ഞാനത്തിന്റെ അനുഭവം ഉള്ള ഇവിടെയാണ് ഈ സ്വപ്നത്തിലെന്നും പറയും. പക്ഷെ സുഷുപ്തിയിൽ നിന്നോ ഉണർന്നു വന്നിട്ട് നമ്മൾ പറയും ഒന്നും പറഞ്ഞില്ല, അറിവില്ലായ്മയെ കുറിച്ച് പറയും. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ കാരണം? ഇതുവരെ നിങ്ങൾ ചിന്തിച്ചെന്ന് എന്ത് മനസ്സിലാക്കി? അവിടെയാണ് ഈ അജ്ഞാനം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഇത്രയുള്ളു, അതാണ് ഇവിടെയാണ് കുഴപ്പം. എല്ലാം പഠിച്ചു വയ്ക്കും. കളരിയിൽ ഇറങ്ങുമ്പം അടവ് മറന്നു. ഇതാണ് നമ്മളെ കുഴപ്പം. അജ്ഞാനം എന്ന് പറയുമ്പോ വിപരീത ജ്ഞാനം, സംശയം, അറിവില്ലായ്മ, ഇത് മൂന്നിനും ചേർത്തിട്ടാണ് എപ്പോഴും അജ്ഞാനം എന്ന് പറയുന്നത്. അത് ഇനിയെങ്കിലും അത് ഓർത്തു വയ്ക്കും. മനസ്സിലായോ? ഇതിൽ ഏതിനെയും നമ്മൾ എന്ത് പറയും? ഇത് ഏറ്റവും അടിസ്ഥാനപരമായി എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അദ്വൈതം എന്ന് പറയുന്ന ഏർപ്പാട് ഒരിക്കലും പിടികിട്ടത്തില്ല. ഇത് മൂന്നിനും ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? അജ്ഞാനം. അപ്പൊ നമുക്ക് ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് നമുക്ക് പറയാതെ ഒന്നും അറിഞ്ഞില്ല എന്ന് ദോഷം വല്ലതും ഉണ്ടോ? എന്തെങ്കിലും അറിഞ്ഞു? അപ്പൊ അജ്ഞാനം ഉണ്ടായിരുന്നു, എന്താ പഴമഴിഞ്ഞു? ഉറങ്ങിയതിനു ശേഷം ഉണ്ടെന്നിട്ട് പറയാറുണ്ടോ ഒന്നും അറിഞ്ഞില്ല എന്ന്? അപ്പൊ അജ്ഞാനം ഉണ്ടായിരുന്നു ഉറക്കത്തിൽ? ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു. ചില എന്തോന്നു ഉറങ്ങിയതിന് ശേഷം ഉണർന്നിട്ട് പറയാറുണ്ടോ ഒന്നും അറിഞ്ഞില്ല എന്ന്? എപ്പോ അറിഞ്ഞില്ലെന്ന് പറയുന്നു? സുഷുപ്തിയിൽ. അപ്പൊ അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു. കൊത്തുന്നില്ല, ധൈര്യമായിട്ട് പറയാൻ ധൈര്യം ഒരാക്കോ സുരേഷിന്? ഒന്നും പറഞ്ഞില്ല. അജ്ഞാനം ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറഞ്ഞോ അവിടെ? ഒന്നും പറഞ്ഞില്ല. അതാണ് അജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല എന്നാണ്, രണ്ടും ഒന്ന് തന്നെ. അപ്പൊ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീതമായി അറിഞ്ഞാലും അജ്ഞാനമാണ്, സംശയിച്ചാലും അജ്ഞാനമാണ്, ഒന്നും അറിഞ്ഞില്ലെങ്കിലും അജ്ഞാനമാണ് അല്ലേ. അപ്പൊ ഞാൻ ഉണർന്നിട്ട് പറയുന്നു, ഒന്നും അറിഞ്ഞില്ല അല്ലേ. ഇവിടെ അറിവില്ലായ്മയായിരുന്നല്ലോ, ഇപ്പൊ അജ്ഞാനം ഉണ്ടായിരുന്നു. വീണ്ടും സംശയം ഉണ്ടോ? എന്താ ഒരു ബലമില്ലാത്ത എന്തെങ്കിലും ഉള്ളിൽ ചെന്നാലേ ബലം വരും. അവിടെ അറിവില്ലായ്മയാണ്, ഒരു സംശയവും വേണം. ഇപ്പം നമുക്കെങ്ങനെയാണോ ഒരുപാട് അറിവില്ലായ്മ ഉണ്ടായിരുന്നു, അവരവിടെയും അറിവില്ലായ്മയായിരുന്നു എന്ന് പറഞ്ഞില്ല. മനസ്സിലായോ? എനിക്ക് അറിവില്ലായ്മ ഉണ്ടെന്ന് പറയുന്നത് എന്റെ അറിവില്ലായ്മ ഞാൻ അറിയുന്നു എന്ന് പറയുന്ന രണ്ട് രണ്ടാണ്. മനസ്സിലായോ? ഞാനിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇതിങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. നമ്മൾ സുരേഷ് പറയണം, ഈ സ്വാമിക്ക് ഇതിനെ കുറിച്ച് ശരിയായ ബോധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ അറിവില്ലായ്മ ഞാൻ തിരിച്ചറിയുന്നില്ല തന്നെയാണ് അല്ലേ. എനിക്ക് ഞാൻ അറിവില്ലാത്തവനാണ് എന്ന് സുരേഷ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഉണ്ടോ? അപ്പൊ എന്റെ അറിവില്ലായ്മയെ കുറിച്ച് എനിക്ക് ബോധം ഉണ്ടായിരുന്നു നിയമമൊന്നുമില്ല. ചിലപ്പോൾ ബോധം ഉണ്ടാകും, ചിലപ്പം ബോധം ഇല്ലാതിരിക്കും. നമ്മളിപ്പോ പോയി എന്തെല്ലാം മതപ്രഭാഷണം നടത്തുന്നു, ഇതൊക്കെ നടത്തുന്ന മണ്ടന്മാരുടെ മുമ്പിലാണ് അല്ലേ. മണ്ടന്മാരുടെ മുമ്പിലാണ്. പണ്ടിവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, ഇപ്പം ഈ അടുത്താതെ താഴെ കിടന്ന് സമാധിയായ സ്വാമി. ഈ ബ്രഹ്മവിദ്യാലയത്തിൽ ഒരു ദിവസം ഭയങ്കരമായിട്ട് പ്രഭാഷണം നടത്തി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ എന്റെ മുറിയിൽ വന്നു. ഞാൻ സ്വാമി എന്തൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞു. അതൊന്നൊരു കാര്യമുണ്ട് സ്വാമി, അവിടെ ഇരിക്കുന്ന ഒന്നും ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ്. നമ്മൾക്ക് എന്ത് വേണം അവരെ മുമ്പിൽ പറയാം, ഇരിക്കുന്ന ഒന്നും ഒരു ബോധമില്ലാത്തവരാണ്. ശരി, ഞാൻ പറഞ്ഞില്ലെന്തോ പെശവുണ്ടെന്ന് സ്വാമിക്ക് തോന്നി. സ്വാമിക്ക് ബോധമുണ്ട്, സ്വാമിയുടെ മുമ്പിലും പറയാനുണ്ട്. സ്വാമി ക്ഷമിക്കും, ഇപ്പൊ അറിവുള്ളവർ ക്ഷമിക്കും, അറിവില്ലാത്തവർ മനസ്സിലാകത്തില്ല. പിന്നെ നമുക്ക് എന്തോ എവിടെയും എന്തും പറയാം. അപ്പൊ നമ്മുടെ ആൾക്കാരെ മുമ്പിൽ ചെന്ന് പലതും പറയും. ആ പറയുന്ന സമയത്ത് നമ്മുടെ അറിവില്ലായ്മയെ കുറിച്ച് നമുക്ക് ശരിയായ ബോധമുണ്ടോ? ഇല്ല. ഈ ആത്മീയക്കാരെല്ലാം രക്ഷപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. ഇവർ കിട്ടുന്ന ആഡിയൻസ് എന്ന് പറയുന്നത് മന്ദബുദ്ധികളും മനോരോഗികളും അതും ഇതും ചത്തു ചവറൊക്കെയാണ്. ഇവരുമ്പിൽ ചെന്നിരുന്ന് എന്തും പറയാം. അതെ, ഇഷ്ടപ്പെട്ടാ ഞാൻ പറഞ്ഞു, എന്തോ കുഴപ്പമുണ്ട്. ബോധമുള്ള ആരെങ്കിലും ഇവരുമ്പ് ചെന്നിരിക്കും. സ്വാമിയുടെ അനുഭവത്തിൽ എന്ത് പറയുക? എന്നിട്ട് നമുക്ക് വലിയ അളവില്ല. അപ്പൊ നമ്മുടെ അറിവില്ലായ്മയെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാവണമെന്നില്ല, ചിലപ്പോ ബോധമുണ്ടാവും. എപ്പോഴും നമുക്ക് ബോധമുണ്ടാവണമെന്നില്ല, എന്നാ അറിവില്ലായ്മ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. അറിയില്ല എങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാതെ എവിടെയാണോ നമ്മൾ അറിയുന്നത് അപ്പോഴാണ് അറിയാതെ ഇരിക്കുന്നത്. എനിക്ക് കുറച്ചറിവുണ്ടെങ്കിൽ എനിക്ക് അതിൽ കൂടുതൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു അറിവില്ലായ്മ. അപ്പൊ ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് അറിവിനോട് ചേർന്നിരിക്കുന്ന ഒരു അറിവില്ലായ്മ ഉണ്ടല്ലോ, അതെവിടെയാ ഉള്ളത്? അത് ഈ അറിയുന്ന തലത്തിലേ ഉള്ളൂ. അപ്പോഴാണ് നമുക്ക് അറിവില്ലായ്മയെ കുറിച്ച് ഭാനമുണ്ട്. അപ്പോഴാണ് ഞാൻ പറയുന്ന അജ്ഞോഹം, എനിക്കറിവില്ല. എനിക്ക് അറിവില്ല. അപ്പൊ ഇതൊക്കെ എവിടെയാ സംഭവിക്കുന്നത്? എന്നാൽ ഉറക്കത്തിൽ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു പരമാർത്ഥ സത്യമാണല്ലേ? അത് സത്യമാണ്. എന്നിട്ട് പറയുന്നു ഞാൻ ഒന്നും അറിഞ്ഞില്ല. വാസ്തവമാണ് ലോകത്തിൽ നമ്മൾ പറയുന്ന പല സത്യങ്ങളിൽ ഇത് അപൂർവം ചില പല സത്യങ്ങളും ഇതാണ്, ഞാൻ ഒന്നും അറിഞ്ഞില്ല അല്ലേ. അപ്പൊ ഏതോ ഒരവസ്ഥയിൽ ഞാൻ ഒന്നും അറിയാതിരുന്നു, അതാണ് അവിടുത്തെ അറിവില്ലായ്മ എന്ന് പറയുന്നത്, അജ്ഞാനം എന്ന് പറയുന്നത്. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ പ്രഭാഷണത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ, അവിടുത്തെ നമ്മുടെ അറിവില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ അറിയാത്ത അറിവില്ലായ്മ. ഇവിടുത്തെ അറിവില്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അറിയുന്ന അറിവില്ലായ്മ. രണ്ടും തമ്മിൽ വ്യത്യാസം. അജ്ഞോഹം എന്നറിയുന്ന അറിവില്ലായ്മയാണ് നമുക്കിവിടെ ഉള്ളത്. അവിടെ അങ്ങനെ അറിയാത്ത അറിവില്ലായ്മ. ഇതൊക്കെ നിങ്ങൾ കുറച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് കുറച്ച് രാഷ്ട്രീയവും ആത്മീയവും ഒക്കെ ചേർത്ത് പറയും. കുറച്ച് ചിന്തിച്ചാലേ മനസ്സിലാകും, പെട്ടെന്ന് മനസ്സിലാകും. ചിലപ്പോൾ വിപരീതമായി മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഉത്തരവാദിയില്ല. ഒരു കുറച്ച് ഇത് കലർത്തുന്നതുകൊണ്ടാണ്, കുറച്ച് തമാശ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തമാശയിട്ടെടുത്താണ്, ഗൗരവമായിട്ടെടുക്കുന്നത്. എന്നാൽ അതിൽ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ഒറിജിനൽ സ്വർണത്തിൽ ചെമ്പ് ചേർക്കാതെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ശരിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും ദേഷ്യം വരും. എന്നാലും അങ്ങനെ പറഞ്ഞില്ല. കുറച്ച് മയപ്പെടുത്തി പറഞ്ഞാണ്, അതും പലർക്കും പിടിക്കത്തില്ല. അപ്പൊ ഈ രണ്ട് അറിവില്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇതെല്ലാം അറിവില്ലായ്മ തന്നെ, ഇതെല്ലാം അജ്ഞാനമാണ്. പക്ഷെ നമുക്കിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്ന എന്താണ്? അജ്ഞോഹം എന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന അറിവില്ലായ്മയെ കുറിച്ചാണ്. ഇതാണ് അതിന്റെ പ്രധാനമായ പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ബാക്കി നിങ്ങൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എന്താ ഈ പറഞ്ഞതിന്റെ ഒരു തവണ ആദ്യമായി കേൾക്കണമെങ്കിൽ മനസ്സിലാകത്തില്ല, പലതവണ കേട്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാകും. ഞാൻ മനസ്സിലാക്കിയ കാര്യമല്ലേ പറയുന്നു. അപ്പൊ ആർക്കും മനസ്സിലാക്കാൻ വയ്യാത്ത കാര്യമൊന്നുമാണ്. ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മുടെ മനസ്സിൽ സംശയം വന്ന നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച അതിന്റെ പരിഹാരം കണ്ടെത്തണം. എന്നാലും നമ്മുടെ സംശയങ്ങൾ സ്വയം തീരത്തുള്ളൂ. നമ്മൾ വേറെ ആളുടെ ചോദിച്ച് സംശയം തീർത്താല് എപ്പോഴും ചോദിക്കാനുള്ള സംശയം ബാക്കിയുള്ള, നമ്മൾ ചിന്തിച്ച് സംശയം മാറ്റിക്കഴിഞ്ഞാൽ അത് മാറിയതാണ്. പിന്നെ ആരോഗ്യം ചോദിക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാകും.